ജാതി എന്ന് പറയുന്നത് ഇവിടെ വ്യഞ്ജകമാണ് അടയാളം. ജാതിയെ വ്യഞ്ജിപ്പിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു. അപ്പൊ ജാതിയെ പ്രകാശിപ്പിക്കുന്ന അതിനിരിക്കുന്ന ആ രൂപം അടയാളങ്ങളൊക്കെയാണ് മനുഷ്യ എന്ന് പറയുന്ന മനുഷ്യനെ കാണുമ്പോൾ നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് എന്താണ്? മനുഷ്യനെന്ന് കാണുമ്പോൾ നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന എന്താണ്? അടയാളങ്ങൾ, മനുഷ്യൻ്റെതായി അടയാളം. ഈ അടയാളങ്ങൾ പറയുന്നത് എന്താണ്? വ്യഞ്ജകം എന്നാണ്, പ്രകാശിപ്പിക്കുന്നത്, പ്രകടിപ്പിക്കുന്നത്, അതടയാളം. എന്നാൽ അതും ജാതിയുടെ ഭാഗമാണ്. ജാതിനെ അതിൽ നിന്ന് പിരിക്കാൻ പറ്റില്ല. അത് ജാതിയുടെ ഭാഗമാണ്. അപ്പോ ഇതിനെ ചൊല്ലുന്നു എന്ന് പറയുന്നതുകൊണ്ട് ഇനമെന്നുള്ളത് തന്നെ എടുക്കാം. ഇനത്തെ ചൊല്ലുന്നു, ഇനമെന്ന് ഇതിനെ ചൊല്ലുന്നു, ഇനമെന്ന് ഇനത്തെ പറയുന്നു. എന്തുകൊണ്ട്? ഇന്നതാണ്, ഇന്ന ജീവിയാണെന്ന് അറിയിക്കുന്നുണ്ട്. അങ്ങനെ എടുക്കാം. അപ്പൊ വ്യഞ്ജകവും വ്യംഗ്യവും അഭേദമാണ്. വ്യഞ്ജിപ്പിക്കുന്നതും വ്യംഗ്യമായിരിക്കുന്ന ജാതിയെയും നമുക്ക് വേർതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇതെല്ലാം കൂടി ചേരുന്നതാണ് ജാതി. അപ്പൊ ഈ അടയാളങ്ങളൊക്കെ ജാതിയിൽ നിന്ന് വേറെയല്ല, ഇതെല്ലാം കൂടെ ചേരുന്നതാണ്. അതുകൊണ്ട് ഇതിനെ എന്നുള്ളതിന് ഇനം എന്നർത്ഥം കൊടുക്കാം. ഇന്നതെന്നറിയിക്കാൻ ഇതിന് ഇനമെന്ന് ചൊല്ലും. അത് ഇന്നതെന്ന് പറയുന്നതുകൊണ്ട് വർഗത്തെ എടുക്കുന്നു, ഇന്ന വർഗമാണെന്ന് അറിയിക്കുന്നു. എന്ത്? ജാതി. അതുകൊണ്ടാണ് അതിന് ജാതി എന്ന് പറയുന്നത്. അങ്ങനെ എടുക്കാം. പിന്നെ ബാക്കി എന്നുള്ളതെന്ന് പറഞ്ഞ വർഗങ്ങളില്ല. മനുഷ്യൻ, മൃഗം എന്നൊക്കെ പറയുന്ന വർഗങ്ങൾ. ജാതിയില്ലെങ്കിൽ വർഗ ഇല്ല എന്ന് പറഞ്ഞാൽ വർഗത്തെ നമുക്ക് അറിയാൻ പറ്റില്ല, വർഗത്തെ തിരിച്ചറിയാൻ കഴിയത്തില്ല. ഓരോ വർഗങ്ങളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന എന്താണോ ജാതി. അപ്പൊ ഇനമില്ലെങ്കിൽ ഇന്നതെന്നുള്ളതില്ല. ഇന്നതെന്നറിയിക്കാനും നേരത്തെ പറഞ്ഞു, അത് വർഗത്തെ പറയുകയാണ്. ഇവിടെ ഇന്നതെന്നുള്ളത് ഒഴിയില്ലെന്ന് പറഞ്ഞതും ആ വർഗത്തെ പറയാണ്. ജാതിയും വർഗവും, വർഗം എന്ന് വെച്ചാൽ ഗ്രൂപ്പ്. വർഗത്തെ തിരിച്ചറിയിക്കുന്നത് അല്ലെ പദാർത്ഥം കൃത്യമായി മനസ്സിലാവും. മൊത്തത്തിൽ പറയും, ഒരു ഗ്രൂപ്പിനെ തിരിച്ചറിയിക്കുന്നതാണെന്ത്? ജാതി. ഇന്നതെന്നുള്ളത് ഇല്ല. ഇനമില്ലെങ്കിൽ, ജാതിയില്ലെങ്കിൽ വർഗമില്ല. വർഗമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഗം ഉണ്ടെങ്കിൽ അതിന് ജാതി ഉണ്ടായി തന്നെ തീരണം. ജാതിയില്ലാത്ത ഒരു വർഗമില്ല. പൊതുവായി പറയുന്ന അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജാതിയും വർഗവും അഭേദമായിട്ടിരിക്കുകയാണ്. പിന്നെ ജാതിയെ പിന്നെ പ്രകാശിപ്പിക്കുന്ന അടയാളങ്ങൾ അതും ജാതിയോട് അഭേദമായിട്ടിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ജാതി എന്ന് പറയുന്നത്. കൃത്യമായി നമുക്ക് ഇന്നത് ജാതി എന്ന് എടുക്കാൻ പറ്റില്ല. അവയവങ്ങളെ എടുക്കുന്ന പോലെ ഇത് ജാതിയാണെന്ന് പറയാൻ പറ്റില്ല. മൊത്തത്തിൽ അത് വെളിപ്പെടുത്തുന്ന ഒന്നാണ് ജാതി എന്ന് പറയുന്നത്. അതിനെ ഒരു ഗ്രൂപ്പാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു. അപ്പോൾ അതിന് പരസ്പര ബന്ധമുണ്ട്. ആ ജാതി, ജാതിയെ പ്രകടമാകുന്ന അതിൻ്റെ അടയാളങ്ങൾ, പിന്നെ അങ്ങനെ പ്രകടമാകുന്ന വർഗം, മൂന്നെണ്ണമുണ്ട് ഇതിനകത്ത്. ജാതി അടയാളം വർഗം മൂന്നും നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് തന്നെ, ആത്യന്തികമായിട്ട് ഒന്നേ. മനുഷ്യനെന്ന് പറയുന്നു, മനുഷ്യനെന്ന് പറയുമ്പോൾ അതിൽ മനുഷ്യന്റെ അടയാളങ്ങൾ ഉൾപ്പെടും. അടയാളങ്ങൾ പ്രകാശിപ്പിക്കുന്ന, വ്യക്തമാക്കി തരുന്ന മനുഷ്യന്റെ പ്രത്യേകതകൾ ഉൾപ്പെടും. എല്ലാ മനുഷ്യനും ഉൾപ്പെടുന്ന ആ വർഗവും ഉൾപ്പെടും. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് എന്ത്? മനുഷ്യൻ. അപ്പോൾ ജാതിയിൽ ഇതെല്ലാം ഉൾപ്പെടും. എല്ലാം കൂടെ ചേർന്ന് അത് ഒന്നായിരിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ ഒരു വർഗമെന്ന് പറയുന്നത്. വർഗത്തിനകത്ത് അടയാളമുണ്ട്, ജാതിയുണ്ട്, അക്കൂട്ടമുണ്ട്. മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുന്നു. പിന്നെ ആ ഒരു വർഗത്തിൽപ്പെട്ട ഓരോ ഗ്രൂപ്പിലും ഈ മൂന്നുണ്ട്. അടയാളമുണ്ട്, അത് പ്രകാശിപ്പിക്കുന്ന ജാതിയുണ്ട്, പിന്നെ ആ ഓരോ വ്യക്തിയും വർഗത്തിന്റെ ഭാഗവുമാണ്. ഇത് മൂന്നും കൃത്യമായി തിരിച്ചറിയും. എന്നാല് ജാതി എന്ന് പറയുന്നുണ്ട് ഗുരു എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകത്തു. ആ ഗ്രൂപ്പ്, അടയാളങ്ങൾ, അടയാളം പ്രകടമാക്കുന്ന ആ ജാതി, ആ വ്യക്തി, എല്ലാം കൂടെ ചേർത്താണ് എന്ത് പറയുന്നത്? മനുഷ്യൻ എന്ന് പറയുന്നത്. ഇപ്പോ ഒരു ജാതി എന്ന് പറയുന്നതിന്റെ എന്താണെന്നുള്ള ഈ രണ്ട് കൃതികളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. മനുഷ്യാണ് മനുഷ്യത്വം എന്ന് പറഞ്ഞു ഇത് തന്നെയാണ്. ഉണർന്നു പേറും എന്ന് പറഞ്ഞതും ഇത് തന്നെയാണ്. ഇനം മാറുന്നു ഉടലുകാരൻ്റെ ഇനമേതെന്ന് ചൊല്ലുകയാൽ. അപ്പൊ ഇനം എന്താണ്? ഉടലാണ് ഇനത്തെ വെളിപ്പെടുത്തുന്നത്. അതാണ് അതിന്റെ അവയവങ്ങളെന്ന് പറഞ്ഞത്, അതാണ് അതിന്റെ ആകൃതി എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് വേണം ജാതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അവിടെ യാതൊരു സംശയമില്ല, മനുഷ്യന്റെ ജാതി ഒന്നേ ഉള്ളൂ, ഒരു മനുഷ്യനാണ്. പിന്നെ വരുന്നത് മതം. ഒരു മതം എന്താണ് നേരത്തെ പറഞ്ഞു. എന്താണ് ഒരു മതം? അത് തന്നെ എന്താണ് ഇവരുമായി സുഖത്തിനായി പ്രയത്നം. ചതുരവും ജഗതിയിൽ ഇമ്മതമേകും. ഇതാണ് ഒരു മതം, വേറെ ഒന്നും ഒരു മതമായിട്ട് യോജിക്കത്തില്ല. ഒരു നേരിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു മതം ഇതാണ്. ആനന്ദം ആനന്ദം എന്ന് പറയുന്ന ആത്മാവിനെ കുറിച്ച് പറയുന്ന ഇതെന്ന്. ആത്മാവിനെ കുറിച്ച് പറയുന്ന ആത്മാവ് ആനന്ദ സ്വരൂപമെന്ന്. ഇവിടെ ആത്മാവിനെ കുറിച്ചല്ല പറയുന്നത്, മനുഷ്യരുടെ മതത്തെ കുറിച്ച് പറയാണ്. എന്താണ് മനുഷ്യരുടെ എല്ലാം മതം എന്ന് പറയുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് ആ മതം? എന്താണ്? എല്ലാ മനുഷ്യരും വളരെ സിമ്പിളാണ്. എല്ലാ മനുഷ്യന്റെയും എല്ലാ പ്രവർത്തനങ്ങളും അവനവന്റെ സുഖത്തിന് വേണ്ടിയാണ് എന്നുള്ള ഈ ആശയം, ഇതാണ് ഒരു മതം. എന്നുവെച്ചാൽ ഈ ഒരു കാര്യത്തിൽ മാത്രമേ എല്ലാവരും ഇപ്പോൾ ഒരു അഭിപ്രായമുള്ളൂ, വേറെ ഒന്നിനും ഒരു അഭിപ്രായമില്ല. വേറെ ഒന്നിന് എന്താണ്, മനുഷ്യർക്കൊന്നും ഒരു അഭിപ്രായമില്ല. വേറെ ഒന്നും ഒരു മതമെന്ന് പറയാൻ പറ്റില്ല. വേറെ എല്ലാ കാര്യങ്ങളിലും മനുഷ്യർക്ക് പല പല അഭിപ്രായമാണ്. മനുഷ്യന്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും തത്വചിന്തയും എല്ലാം വേറെ വേറെയാണ്. അവിടെയൊന്നും ഒരു മതം ഉണ്ടാകത്തില്ല. ഈ ഒരു കാര്യത്തിലേ ഉള്ളൂ. എല്ലാവരും പ്രവർത്തിക്കുന്നത് സുഖത്തിനു വേണ്ടിയാണ് എന്ന ഈ ആശയം, ഇതിനൊരു തത്വം എന്ന് പറയാം, ഒരാശയം എന്ന് പറയാം, ഇതിനാണ് ഒരു മതം എന്ന് പറയാം. നേരിട്ട് പറഞ്ഞിരിക്കും. ബാക്കിയൊക്കെ ഒരു മതം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നതാണ് ഗുരുവിന്റെ അഭിപ്രായം. ഇവിടെ നേരിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതിന് ഈ നിലവിലിരിക്കുന്ന ഹിന്ദു ഇസ്ലാം ക്രിസ്ത്യം മതമായിട്ടൊന്നും ഒരു ബന്ധമുണ്ട് ഈ പറയുന്നത്. ഒരു മതം എന്ന് പറയുന്ന മതങ്ങളുമായി ബന്ധപ്പെട്ടതല്ല, അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ഗുരു ഒരു മതം എന്ന് പറയുമ്പോൾ അത് മതങ്ങളോട് ബന്ധപ്പെട്ട ഒരാശയമേ അല്ല. പിന്നെ മതങ്ങളെ സംബന്ധിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ പറഞ്ഞിരിക്കുന്നത്? മതങ്ങള് തമ്മിൽ മത്സരിക്കരുത്. മതങ്ങൾ തമ്മിൽ അടികൂടരുത്. പല മതസാരവും ഏകം, എല്ലാ മതങ്ങളുടെയും സാരം ഏകമാണ്. എന്താണ് ആ ഏകമായ സാരം? അത് സാരം ഇതാണ് അതിൽ സാരം, അല്ല വേറെ സാരമൊന്നുമില്ല. മതങ്ങളുടെ സാരം എന്ന് പറയുന്നത് അകലൊരു ആത്മസുഖത്തിനായി പറയുന്ന സാരം, ഇതാണ് മതസാരം, ഇതാണ് ഏകമതം. പിന്നെ മതങ്ങൾ കലഹിക്കരുതെന്ന് പറഞ്ഞു. കാരണം മതത്തിന്റെ വിശ്വസിക്കുന്നവരും മത ആചാരങ്ങൾ പുലർത്തുന്നവരെല്ലാം ആ വിശ്വാസവും ആചാരവും ഒക്കെ എന്തിനു വേണ്ടിയിട്ട്? അവരുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും അവനവന്റെ സുഖത്തിന് വേണ്ടിയാണ്. ഇതാണ് ഒരാശയം. അവൻ പരസ്പരം കലഹിക്കുന്നു. അത്രയും സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ക്രിസ്തു മതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും മറ്റു മതങ്ങളുടെയൊക്കെ സാരമൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ അല്ലാതെ. കാരണം എല്ലാത്തിനെയും തത്വചിന്തകൾ വേറെയാണ്. അതിങ്ങനെ ഒന്നാകുന്നു? ഒരിക്കലും ഒന്നാകത്തു. ഇങ്ങനെ ഒന്നാകത്തു. ഒന്നാണെന്ന് എല്ലാവരും സമ്മതിക്കത്തുമില്ല. ആർക്കും ഒന്നാക്കാൻ പറ്റത്തുമില്ല. അത് വിശ്വാസങ്ങൾ വേറെ, ആചാരങ്ങൾ വേറെ, തത്വചിന്ത വേറെ. മൂന്നും മൂന്നാണ്. മതത്തിന്റെ മൂന്ന് ഘടകങ്ങളാണ് ഏതൊക്കെയാണ്? വിശ്വാസം, ആചാരം, തത്വചിന്ത. ഇത് ഒരിക്കലും ഈ മതങ്ങളെല്ലാം ഒന്നാണെന്ന് ഒരിക്കലും അംഗീകരിക്കും. അങ്ങേറ്റമെന്ന് അംഗീകരിക്കുന്ന എന്താണ്? നിങ്ങളുടെ മതം നിങ്ങൾക്ക് ശരി, ഞങ്ങളുടെ മതം ഞങ്ങൾക്ക് ശരി, ഇങ്ങനെ അംഗീകരിക്കും. അങ്ങനെ വേണമെങ്കിൽ അംഗീകരിക്കും. ചിലർ പറയുന്ന എന്താണ്? നിങ്ങളുടെ മതത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഞങ്ങളുടെ മതത്തിലുമുണ്ട്, അതും അംഗീകരിക്കും. ചില കാര്യങ്ങൾ നിങ്ങളുടെ മതത്തിൽ പറയുമ്പോൾ തന്നെ ഞങ്ങളുടെ മതത്തിലും ഉണ്ട്, ഇതും അംഗീകരിക്കും. അല്ലാതെ മതം ഒന്നാണെന്ന് പറയരുത്. മൂന്ന് മതങ്ങളുടെയും സാരം ഒന്നാണെന്ന് ഈ ഗുരു പറഞ്ഞ രീതിയിലല്ലാതെ പറയില്ല, വേറെ രീതിയിലും പറയില്ല. വിശ്വാസം ഒന്നാണോ? അല്ല. ആചാരങ്ങൾ ഒന്നാണോ? അല്ല. തത്വചിന്ത ഒന്നാണോ? അല്ല. പിന്നെങ്ങനെ ഒന്നാണ്? മതങ്ങളുടെ നിലയൊന്നുമുണ്ടല്ല, മനുഷ്യൻ എന്നുള്ള ആനക്കാണ്. മനുഷ്യരെന്നുള്ള നിലയ്ക്ക് എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നതും ആചരിക്കുന്നതും എല്ലാം മനുഷ്യരാണ്. അവിടെ മനുഷ്യരെന്നുള്ള നിലയ്ക്ക് ഒരു സാരമുണ്ട്. അതാണ് പറഞ്ഞത് എല്ലാവരും അനുബന്ധ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇതെല്ലാം വേറെ മതസാരം പറയാൻ പറ്റില്ല. ഇതാണ് ജഗതിയിൽ ഇമ്മതമേകം എന്ന് പറഞ്ഞാണ്, ഈ മതമാണ് ലോകത്ത് ഏകമതം എന്ന് പറയുന്നത്. മതമേകം എന്ന് പറയുന്ന ഇതാണ്. വേറെ ഒന്നും ഏകമതമാകത്തില്ല. പിന്നെ വരുന്ന എന്താണ്? ഒരു ദൈവം. ഒരു ദൈവം എന്താണ്? ഗുരു പറയുന്ന ഒരു ദൈവം. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച. എന്താണ് ഒരു ദൈവം എന്ന് പറയുന്നത്? എന്താണ് ഒരു ദൈവം? ഒരു ദൈവം എന്ന് പറയുമ്പോൾ ഗുരു ഇവിടെ എത്തിച്ചേരുന്നത്. കാരണം ശിവനെയും മുരുകനെയും രാമനെയും കൃഷ്ണനെ എല്ലാം ഗുരു ദൈവമായി പറയുന്നുണ്ട്. പക്ഷെ ആത്യന്തികമായി എത്തിച്ചേരുന്ന എന്താണ് ഒരു ദൈവം എന്ന് പറഞ്ഞാൽ? അദ്വൈതം എന്ന് പറയുന്ന ഒരു ആശയത്തിലാണ്. അദ്വൈതം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേരും. അതാണ് ഒരു ദൈവം. അപ്പൊ അത് വിശദീകരിക്കേണ്ടി വരും എന്താണെന്ന്. കാരണം അദ്വൈതം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ലല്ലോ. അപ്പൊ അത് ഗുരു പറഞ്ഞിരിക്കുന്ന കൃതികളിലൂടെ അത് ആൾക്കാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടി വരും. എന്താണ് അദ്വൈതം എന്നുള്ളത്? ഗുരു പറയുന്ന അദ്വൈതം എന്താണ്? അങ്ങനെ ഒരു ദൈവത്തെ വെളിപ്പെടുത്താൻ പറ്റും. അത് മതവും ജാതിയും പോലെ അത്ര എളുപ്പമാണ്. അത് അദ്വൈതം എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ അറിവാണെന്ന് പറഞ്ഞു. അറിവെന്ന് പറഞ്ഞ ഗുരു ഒരു കൃതി തന്നെ എഴുതിയിട്ടുണ്ട്. അത് ആർക്കെങ്കിലും വായിച്ചാൽ മനസ്സിലാവും. അപ്പൊ അറിവെന്ന് പറഞ്ഞിട്ട് കാര്യം വല്ലതും ഉണ്ടോ? വലിയ വലിയ പണ്ഡിതന്മാർക്ക് പോലും അത് മനസ്സിലാവുന്നു. അദ്വൈതം എന്ന് പറയുന്ന ഒരു ആശയത്തെയാണ് ദൈവമെന്ന് ഗുരു പറയുന്നത് ആത്യന്തികമായിട്ട്. മറ്റ് ദൈവത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലെന്നല്ല. ശിവനെയും മുരുകനെയും ദൈവം എന്ന് പറഞ്ഞിട്ടില്ലെന്നല്ല, ആത്യന്തികമായിട്ട് പറയുന്ന അദ്വൈതം എന്ന് പറയുന്ന ഒരു ആശയം. അപ്പൊ ദൈവം എന്താണെന്നുള്ളത് വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. അതിനാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പോൾ ചോദിക്കും, ഇസ്ലാം പറഞ്ഞിരിക്കുന്ന ദൈവം, ക്രിസ്ത്യാനി പറയുന്ന ദൈവം, അവരുമൊക്കെ ഓരോ ദൈവങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഗുരു പറയുന്ന ഒരു ദൈവം അതാണോ? ചോദ്യം വരും. ആണോ? അദ്വൈതമായിട്ട് അതിനെ അവർ വ്യാഖ്യാനിക്കുമെങ്കിൽ അത് തന്നെയാണ്. അതിന് അവര് തയ്യാറാവണം. ആര്? ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തയ്യാറാവണം. അവരതിനെ അദ്വൈതമായിട്ട് വ്യാഖ്യാനിക്കണം. അങ്ങനെ വ്യാഖ്യാനിക്കാൻ തയ്യാറാണെങ്കിൽ അതാണ്. അത് വ്യാഖ്യാനിച്ചാ തീരുമാനിക്കേണ്ടത്. കാരണം അത് പറഞ്ഞിരിക്കുന്ന എന്താണെന്നുള്ളത് വ്യാഖ്യാതാക്കൾക്കേ പറയാൻ പറ്റും. അപ്പൊ അതിനെ അദ്വൈതമായി വ്യാഖ്യാനിക്കണമെങ്കിൽ ഗുരു പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. അദ്വൈതത്തിൽ എത്തിച്ചേർന്നു. അല്ലെങ്കിൽ അത് പിന്നെ പറയാൻ പറ്റില്ല. ഗുരു എന്തായാലും ഇവിടെ അദ്വൈതമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ദൈവമെന്ന് അദ്വൈതം എന്ന് പറയുന്ന തത്വത്തെയാണ് ആ ഗുരു പറഞ്ഞിരിക്കുന്നത്. അവരംഗീകരിക്കുമെങ്കിൽ ഗുരു പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ഞങ്ങളുടെ മതത്തിലും ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, താരതമ്യം ചെയ്താൽ പോരാ. സൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് മത സൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞതാണ് ഗുരു പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞതും തമ്മിൽ ചില ബന്ധങ്ങളൊക്കെയാണ്. അങ്ങനെ പറഞ്ഞാൽ പോരാ, ഗുരു പറയുന്ന അദ്വൈതം എന്ന് പറയുന്ന ആശയത്തെ അവര് കണ്ടെത്തിയാൽ ഗുരു പറഞ്ഞിരിക്കുന്ന ഒരു ദൈവം അത് തന്നെയാണ്. അല്ലെങ്കിൽ ഗുരു പറയുന്ന അദ്വൈതമല്ല അവര് പറയുന്നതെന്ന് പറയേണ്ടി വരും. ഗുരു എന്താണ് പറയുന്നതെന്നുള്ള ഗുരുവിന്റെ കൃതികളിൽ വളരെ വ്യക്തമാണ്. അപ്പൊ അതാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യുന്നത്. ഈ മൂന്ന് വിഷയങ്ങളെയും പ്രധാനമായ കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ ഇത് ഒരു വാക്കിലൊന്നും വിശദീകരിക്കാൻ പറ്റില്ല. അപ്പോ ഗുരുവിന്റെയും കൃതികളുടെയൊക്കെ ഒരു സാരമായിട്ട് മാത്രമേ പറയാൻ പറ്റൂ എന്താണ് അദ്വൈതം എന്നുള്ളത്. ഒറ്റവാക്കി പറയാൻ പറ്റില്ല. ഒരു വാക്യത്തിൽ അതിനെ നിർവചിക്കാനും പ്രയാസമാണ്. വേണമെങ്കിൽ പറയാം നമുക്ക്, പക്ഷെ അത് അപൂർണമായി പോകും പറഞ്ഞാലും. അദ്വൈതം എന്ന് പറയുന്ന ആശയത്തെ വളരെ സ്പഷ്ടമായി പറയുന്ന ഒരു കൃതിയാണ് അദ്വൈത ദീപിക. അത് മറ്റു കൃതികളെ അപേക്ഷിച്ചത് വളരെ സരളമാണ്. മറ്റ് അദ്വൈതത്തെക്കുറിച്ച് പറയുന്ന കൃതികളെല്ലാം അപേക്ഷിച്ച് വളരെ സരളമായ ഒന്നാണ് എന്ത് അദ്വൈത ദീപിക. ഇത് പലയിടത്തും വിവേകോദയത്തിൽ കുറച്ചു വന്നു, ധർമ്മത്തിൽ കുറച്ചു വന്നു, പാഠഭേദങ്ങളോടുകൂടി വന്നു, എല്ലാ കൃതികളെയും പോലെ തന്നെ. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 19 ആണ്. 19 കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊരു സമ്പൂർണ്ണ കൃതിയാണ്. 19 കൂടുതലുണ്ട്, ഉണ്ടാകണം. കാരണം ഇതിങ്ങനെ പലയിടത്തും ചെതറി കിടക്കുന്നുണ്ട്, കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഗുരുവെന്ന് പറയും, ഓരോരുത്തർ എഴുതിയെടുക്കും, അവർ പഠിക്കും. പിന്നെ അവർ അങ്ങനെ പ്രസിദ്ധീകരിക്കാനൊന്നും അങ്ങനെ വിവേകോദയത്തിൽ കുറച്ചൊക്കെ പ്രസിദ്ധീകരിച്ചു, കൃതികളായി പ്രസിദ്ധീകരിച്ച ഗുരുവിന്റെ കാലശേഷം. അതുകൊണ്ടത് കുറേയൊക്കെ നഷ്ടപ്പെട്ടു. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ എന്നുള്ളതല്ല, പൊതുവെ ഇപ്പോ ഓരോ പദ്യവും അത് പൂർണ്ണമായ ഒരാശയത്തെ പറയുന്ന പദ്യങ്ങളാണ്. ഓരോ പദ്യങ്ങളും അപ്പോ ആ ഒരു പൂർണ്ണമായ ആശയം പറയുന്നുണ്ട്. ആ ഒരു പദ്യത്തെ നമുക്ക് വേറെ അതേ ആശയമുള്ള വേറൊരു ഏതൊരു പദ്യമായിട്ടും ബന്ധപ്പെടുത്താം. എന്റെ തൊട്ടടുത്ത പദ്യവുമായിട്ട് എന്നെ ബന്ധപ്പെടണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഞാൻ പരസ്പര ബന്ധമുള്ളതിനെ കുറിച്ച് പറഞ്ഞത്. ആൾക്കാർ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു പദ്യം എഴുതിയിട്ട് പിന്നെ അതിന്റെ തുടർച്ചയാണിത്, അതിന്റെ ബാക്കി പറയുന്ന അടുത്ത പദ്യം എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. രണ്ട് പദ്യങ്ങൾ തമ്മിൽ ഒരു എന്തെങ്കിലും ഒരു ബന്ധം കണ്ടെത്തുന്നത് ദോഷമില്ല, ആശയപരമായി ബന്ധം കാണുമല്ലോ. പക്ഷെ ഒന്നിന്റെ തുടർച്ചയല്ല അടുത്തത്, അതിന്റെ ബാക്കിയല്ല. എന്തുകൊണ്ട്? ഓരോത്തിനും ഒരാശയം പൂർണ്ണമാണ്, പൂർണ്ണമായ ഒരാശയത്തെ പറയുക. അടുത്തതിൽ അതുപോലെ ഒരാശയത്തെ പറയും. രണ്ടും പറയുന്നതിൽ സാദൃശ്യം കാണും, തുടർച്ചയായിട്ട് പോകുന്നതല്ല. ആത്മവിശ്വാസത്തിലും അങ്ങനെയാണ്. ഓരോ പദ്യവും ആ ഒരു ആശയത്തെ പൂർണ്ണമായി പറയുന്നു എന്റെ വേറൊരു പദ്യം. ആ ഒരു പദ്യത്തിന് നിങ്ങൾക്ക് അതിനുള്ള വേറെ ഏതൊരു പദ്യമായിട്ടും ബന്ധത്തെ കണ്ടെത്താം, സാദൃശ്യം കണ്ടെത്താം. ഒന്നിന്റെ തുടർച്ച അടുത്ത പദ്യം അങ്ങനെയല്ല. ഒന്നാമത്തത് ഇത് എല്ലാം കൂടെ ചേർന്ന അവസാനത്തെ അങ്ങനെ ഒരു കണക്കില്ല. അത് ശ്രദ്ധിച്ചു മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവും. കാരണം ആദ്യം എന്താ പറയുന്നത്, അറിവിനെ കുറിച്ച് പറയുന്നു, പറഞ്ഞു വന്ന് ഇടയ്ക്ക് എവിടേക്ക് പോയി, മതത്തിലേക്ക് പോയി, മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. മറ്റൊരു വിഷയത്തിലേക്ക് പോകാന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്ന ഓരോ കാര്യവും അതാത് പദ്യത്തിൽ അതിന്റെ ആശയം പൂർണ്ണമായതുകൊണ്ടാണ്. മതങ്ങൾ തമ്മിൽ കലഹം കൂടരുതെന്ന് പറയുന്നു ആദ്യത്തെ പദ്യമായിട്ടല്ല ബന്ധം. ഒരിടത്ത് അറിവിനെ കുറിച്ച് പറയുന്നു, മറ്റിടത്ത് എന്ത് പറയുന്നു, മതകലഹം പാടില്ല എന്ന് പറയുന്നു. അപ്പോ ഒരു തുടർച്ച കാണാൻ പറ്റത്തില്ല. അവസാനത്തെ പദ്യം എന്ന് പറയുന്നതിന്റെ എല്ലാത്തിനും അവസാനം എത്തിച്ചേരുന്നെന്ന് ആൾക്കാർ പറയും. അതിനൊന്നും ഒരു കാര്യമില്ല. കാരണം സ്വയം പ്രകാശം എന്നൊക്കെ പറഞ്ഞ അവസാനം കൊണ്ട് എത്തിക്കുന്ന പദ്യങ്ങൾ ഇടയ്ക്ക് കടന്നു വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് അവസാനമാക്കി കൂടി. ഇത് പല വ്യാഖ്യാതാക്കളെയും കുഴപ്പിച്ചിട്ടുണ്ട്. ഇതെന്താ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നത്? ധ്വനിമയമായി ഗഗനം ജ്വലിക്കുമെന്നാണ് എന്ന് പറയുന്ന ഒരു പദ്യം, അതിനെ കുറിച്ചൊരു വ്യാഖ്യാതാക്കൾ എഴുതിയിരിക്കും. ഈ പദ്യം ഇവിടെ വരേണ്ടതല്ല. കാരണം ഇതിലൊരു വലിയ കാര്യം പറയുകയാണ്. അപ്പൊ ഇത് എങ്ങനെ ഇവിടെ വരും? ഇടയ്ക്ക് കൊണ്ടുവന്നു, ഒരു പരസ്പര ബന്ധമില്ലാത്ത. അങ്ങനെയല്ല, ആ പദ്യം എവിടെ വേണമെങ്കിലും വയ്ക്കാം. കാരണം എന്ന് വെച്ചാൽ എന്താണ്, അതില് അതിന്റെ ആശയം പൂർണ്ണമായി പറഞ്ഞിരിക്കുന്നു. അത് വേറെന്തിന്റെ തുടർച്ചയല്ല. തുടർച്ചയാണെന്ന് വരുമ്പോഴാണ് നോക്കി കുഴപ്പം വരുന്നത്. തുടർച്ചയല്ല, അത് ഓരോന്നും പൂർണ്ണമായിട്ട് എഴുതിയിരിക്കുകയാണ്. അത് നമുക്ക് പലയിടത്തും വ്യക്തമാകും. അങ്ങനെ ഒരു കാര്യം പറയുന്നതിനോട് നേരെ അതിന്റെ തുടർച്ചയായിട്ടില്ല അത് എഴുതിയിരിക്കുന്ന അടുത്ത്, ഇന്നതുകൊണ്ട് ഇന്നതെഴുതി അങ്ങനെ പറയാൻ പറ്റില്ല. ചിലയിടത്തൊക്കെ അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല, അങ്ങനെ നമുക്ക് പരസ്പരം ബന്ധപ്പെടുത്താൻ പറ്റും, പറ്റില്ല എന്നുള്ളതല്ല. പക്ഷെ അങ്ങനെ പറ്റുന്നിടത്തും അത് പൂർണ്ണമാണ് ഓരോന്നും. ആ രീതിയിലാണ് ഇതിന്റെ പോക്ക്. അതുകൊണ്ട് പരസ്പര ബന്ധം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന അർത്ഥമല്ല. ഒരാശയം പൂർണ്ണമായി നമ്മൾ ഉൾക്കൊണ്ടിട്ട് ഇതേ ആശയം വേറെ എവിടെ വരുന്നുണ്ടെന്ന് നോക്കുകയാണ്, അതിനോട് ചേരുന്ന ആശയം. അത് അടുത്ത് തന്നെ വരണമെന്നില്ല, വേറെ എവിടെയും വരാം, വേറെ കൃതിയിലും വരാം. ആ രീതിയെ കണ്ടുകൊണ്ടാണ് നമ്മളങ്ങനെ വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് ഇതിന് പരസ്പര ബന്ധപ്പെടുത്തിയൊക്കെ എല്ലാം ഇങ്ങനെ നൂലില് കൊരുത്തതുപോലെ കൊരുത്തു വച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നതിന് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇടയ്ക്ക് വരുന്ന മാറ്റങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം പറയാൻ പറ്റില്ല. എന്തുകൊണ്ടത് വന്നു, അതും അടുത്തതുമായിട്ട് എന്താ ബന്ധം, അതൊന്നും ആർക്കും പറയാൻ പറ്റില്ല. വെറുതെ ഇങ്ങനെ ഭാവനകളിൽ ഓരോരുത്തർ എഴുതി വെച്ചിരിക്കുകയാണ്. പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടും. പ്രകൃതി വിടുന്നതിനായി വേല ജീവിയിൽ ആകൃതി ബലാഗ്രഹം അറ്റിറിഞ്ഞിടുകയാണ്. അത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. തൊട്ടടുത്ത് പറയുന്ന എന്താണ്, പലമത സാരവും ഏകം. ഇത് രണ്ടു തമ്മിൽ എന്താ ബന്ധം? ഇപ്പൊ പറഞ്ഞതുമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷെ വ്യാഖ്യാതാക്കൾ അവിടെ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കും. എന്തുകൊണ്ട്? അത് 43 അപ്പൊ അതിന്റെ തുടർച്ചയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയല്ല, 43 പറഞ്ഞിരിക്കുന്ന ഒരു ആശയം പൂർണ്ണമായി ഇനി അധികം ഒന്നും കൂട്ടിച്ചേർക്കാനില്ല. 44 പറഞ്ഞതോ, അതും ആശയം പൂർണ്ണമാണ്. അങ്ങനെയാണ് ഇതിന്റെ പോക്ക്. ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ ക്രമമായിട്ട് വന്ന് 50 വന്നപ്പോൾ ഒരു ഭയങ്കര സംഭവം ഉണ്ടായി, പിന്നെ അങ്ങ് താഴോട്ട് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നത് ശുദ്ധമായ ഭാവനയാണ്. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഈ രണ്ടും തമ്മിലുള്ള ബന്ധം ആദ്യം പറയണം. 43 44 തമ്മിൽ എന്താ ബന്ധം? ആർക്ക് കണ്ടെത്താൻ പറ്റും? അങ്ങനെ ആണ് ഓരോ പദ്യവും. ഇപ്പൊ 51 പദ്യത്തിൽ അറിവില്ല ഒരു അന്ധ ആദ്യം ഉണ്ടായവരും എന്നോടൊരു ഇവിടെ ഒരാശയം മായാമരം അഖിലം മറയപ്പെടുന്നൊരു പൂർണ്ണമായ ഒരാശയത്തെ പറയുകയാണ്. തൊട്ടടുത്ത് പറയുന്നത് എന്താണ്? ധ്വനിമയമായി ജ്വലനം ജ്വലിക്കും അന്നാൾ. മുമ്പ് പറഞ്ഞ പദ്യമായിട്ട് ഇതിനെന്താ ബന്ധം? യാതൊരു ബന്ധവുമില്ല. ഇവിടെ രണ്ടിടത്തും പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഒരു വ്യാഖ്യാത പറഞ്ഞത്. ഇതെങ്ങനെ ഇവിടെ വരും? ഇത് മുമ്പ് പറഞ്ഞുകൊണ്ട് യോജിക്കുന്നില്ല, ശരിയാണ്, യോജിക്കില്ല. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട എന്താണ്? 51 പറഞ്ഞത് ഒരു ആശയത്തെ പൂർണ്ണമായി പറഞ്ഞു, 52 മറ്റൊരു ആശയത്തെ പറഞ്ഞു, അതും പൂർണ്ണമാണ് അവിടെ. കാരണം വേറെ ഒന്നുമായിട്ട് ബന്ധപ്പെടുത്താൻ നോക്കും. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ 52 ബന്ധമുള്ള ഇതേ ആശയം പറയുന്ന കൃതികളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അത് കാണും. തൊട്ടുമുമ്പുള്ളതുമായിട്ടോ അതിനടുത്ത് പറയുന്ന ഇതുമായിട്ടൊരു ബന്ധമില്ല. ഇതിൻ്റെ ഒരു ആദിമശക്തി കാണുന്നത് സകലം വെറും ആദിമ ബീജം, അത് വേറെ വിഷയം പറയും. സ്വയം പ്രകാശം ഇതിലെഴും, അങ്ങനെ നമുക്ക് ബന്ധപ്പെടുത്താം. സ്വയം പ്രകാശത്തിൽ അങ്ങനെ അർത്ഥം പറയുന്നത് കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ആ പൂർണ്ണമായ ആശയവും അടുത്തു വരുന്നതിന്റെ പൂർണ്ണമായ ആശയവും വേറിട്ട് തന്നെ. ചില സ്ഥലങ്ങളിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു യോജിപ്പ് കണ്ടെത്താനും പറ്റും. മൊത്തം അതാണ് അതിന്റെ രീതി. അതുകൊണ്ട് ഒരു പദ്യത്തിന് സമമായ ഒരു പദ്യം എവിടെയെങ്കിലും കാണും എന്നുള്ളതേ ഉള്ളൂ. കാരണം എല്ലാം എന്താണ്? പൂർണ്ണമായ ഒരാശയത്തെ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടാണ് വിവേകോദയത്തിലും അവിടെ ഇവിടെ കാണുന്ന പദ്യങ്ങളിൽ ഈ ക്രമമൊന്നുമല്ല, പലതും പല രീതിയിലെഴുതിയിരിക്കും. അങ്ങനെ അല്ലാതെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഗുരു ഇതിന്റെ ഓരോ ആശയത്തെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോന്നിനും കറക്ഷനും വരുത്തിയിട്ടുണ്ട്, കൂടുതൽ കൂടുതൽ അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട്. അത് ഇതുപോലെ എഴുതി വെച്ചല്ല, പലതും അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോന്നിനെയും ആശയം പരമാവധി തെളിയിച്ചെടുക്കുക. അപ്പോ ഇത് നോക്കാം, എന്താണ് അദ്വൈത ദീപിക? അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഓരോ പദ്യവും ആശയം പൂർണ്ണമാണ്. അടുത്തെന്തെങ്കിലും ബന്ധം ചിലടത്ത് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, അതല്ല. നമ്മൾ നോക്കേണ്ട ഇതേ ആശയം വേറെ എവിടെ ഉണ്ടെന്നുള്ളതാണ്, അത് കണ്ടുപിടിക്കുക. ദീപിക എന്ന് വെച്ചാൽ പ്രകാശിപ്പിക്കുന്നത്. അദ്വൈത ദീപിക എന്ന് വെച്ചാൽ അദ്വൈതത്തെ പ്രകാശിപ്പിക്കുന്നു, വെളിപ്പെടുത്തുന്നു. അങ്ങനൊരു പേര് കൊടുത്താണ് ഇതിന് മുമ്പ് വേറൊരു പേരാ കൊടുത്തത്. പേരിലൊന്നും വലിയ കാര്യമില്ല. ഇത് യോഗോദയത്തിലെ വേറെ പേരിലാണ് ഇത് പ്രസിദ്ധീകരിച്ചിരുന്നത്. ഇവിടെ ഇപ്പൊ അദ്വൈത ദീപിക എന്ന് കൊടുത്തിരിക്കുന്നു. ഏരായിരം പ്രതിപഹ്യായിരം ഇനി അവറ്റിൽ ആരാലും വിഷയമായിരമാം പ്രപഞ്ചം ഓരായകിൽ നേരിത് വിനാ ഉണരും വരേക്കും നേരാം ഉണർന്ന അളവ് ഉണർന്നവനാം അശേഷം. ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു പദ്യമാണ്. ഒരുപാട് പേര് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും പറയേണ്ട കാര്യമില്ല. എല്ലാവരും ഏകദേശം ഒരു ആശയം തന്നെ പറയുന്നു. കാരണം ഇതിന്റെ ആശയം വളരെ സ്പഷ്ടമായതുകൊണ്ട് ഇതിന്റെ തർക്കത്തിനൊന്നും വകയില്ല. മിക്കവാറും വ്യാഖ്യാനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു ഏകദേശം ഒരുപോലെ തന്നെ അർത്ഥം പറഞ്ഞിരിക്കും. ഏത് വ്യാഖ്യാനം നോക്കി പിന്നെ വാശിയും സ്പഷ്ടമായതുകൊണ്ടാണ് കുഴപ്പമുള്ള കാര്യമില്ല. അത് അന്വയത്തിലും വേണമെങ്കിൽ മാറ്റാം, മാറ്റാതെ അങ്ങനെ നേരിട്ട് തന്നെ അർത്ഥം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കാരണം അത് സ്പഷ്ടമായതുകൊണ്ട് പിന്നെ അതിനെ മാറ്റേണ്ട കാര്യമില്ല. പേര് നമ്മൾ സാറിന് പറയുന്ന പേര് തന്നെ, മലയാളത്തിൽ പേരെന്ന് പറഞ്ഞാൽ പിന്നെ സംസ്കൃതത്തിൽ നാമം ഒന്ന് മാറ്റേണ്ട കാര്യമില്ല. പേരെന്ന് പറഞ്ഞ പേര് തന്നെ, എന്തിൻ്റെയും പേര്. ആയിരം എന്നിവിടെ പറയുന്നത് സാറിന് സാഹിത്യ ഭാഷയിൽ പറയുന്നതാണ്. ആയിരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എണ്ണമറ്റത്. എണ്ണമറ്റ പേരുകൾ, കാരണം നമ്മൾ എല്ലാത്തിനെയും നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെ പേരിലൂടെയാണ്. മനുഷ്യൻ തിരിച്ചറിയുന്നു, പറയുന്നു, പ്രവർത്തിക്കുന്നു പേരിനെ ആശ്രയിച്ചിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഇവിടെ പേര്? ആ അസംഖ്യ പേരുകളുണ്ട് മനുഷ്യരിൽ, എവിടെയൊക്കെ ഉണ്ടോ. പേരെന്ന് പറയുമ്പോൾ മലയാളം മാത്രം എടുക്കരുത്, നാമമൊന്ന് സംസ്കൃതം മാത്രം എടുക്കരുത്, എല്ലാ ഭാഷകളും എടുക്കണം, എല്ലാ മനുഷ്യരെയും എടുക്കണം. എല്ലാ മനുഷ്യരുടെയും എല്ലാ ഭാഷകളിലുമുള്ള പേരെന്ന് പറയുമ്പോൾ എല്ലാ ശബ്ദങ്ങളെയും എടുക്കണം, എന്നാലേ അത് പൂർണ്ണമാകും. എന്തുകൊണ്ടാണ് അങ്ങനെ പേരെന്ന് പറയാൻ കാരണം? ഈ പ്രപഞ്ചത്തെ നമ്മൾ അറിയുന്നത് ശബ്ദം ഉപയോഗിച്ചിട്ടാണ് അറിയുന്നത്, പറഞ്ഞറിയുകയാണ്. അപ്പോൾ ശബ്ദം കൊണ്ട് പറയുന്നു, അറിയുന്നു, അതിനുപരിയായിട്ട് എന്ത് ചെയ്യുന്നു? ചിന്തിക്കുന്നു. ചിന്തിക്കുന്നതിന് നമുക്ക് ശബ്ദമില്ലാതെ ചിന്തിക്കാൻ പറ്റില്ല. പറയുന്നതിന് ശബ്ദം വേണം, പേരെന്ന് പറഞ്ഞാൽ ശബ്ദവും നടത്താണ്. എല്ലാ മനുഷ്യരും എല്ലാ ഭാഷയിലും, ഇപ്പോ പല ആദിവാസികളുണ്ട്, അവർ നമ്മുടെ ഭാഷയിലല്ല സംസാരിക്കുന്നത്. അത് അതായത് വർണ്ണങ്ങൾ തെളിയുന്ന നമ്മളെപ്പോലെ ഉള്ള ശബ്ദമല്ല അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ അവരുപയോഗിക്കുന്ന ശബ്ദം തന്നെയാണ്, നമ്മുടെ കാക്ക കാക്ക എന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവരുപയോഗിക്കുന്ന ശബ്ദം, അപ്പോ ആദ്യം ഓരോന്നിനെയും ശബ്ദം കൊണ്ട് പറയുന്നു, പിന്നെ പിന്നെന്ത് ചെയ്യുന്നു? ചിന്തിക്കുന്നു. ശബ്ദം ഉപയോഗിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പൊ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ പ്രപഞ്ചത്തെ അറിയുന്നത് ശബ്ദത്തിലൂടെയാണ്. അറിയുന്നു, പറയുന്നു, ചിന്തിക്കുന്നു. അപ്പൊ പ്രപഞ്ചത്തെ സംബന്ധിച്ച്, പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ അറിവിൽ ശബ്ദത്തിന് വലിയൊരു സ്ഥാനമാണ് മനുഷ്യരുടെ. നമ്മളെ ശബ്ദത്തെ മാത്രം എടുക്കരുത്. ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും നമ്മളറിയുന്നവരെയും അറിയാത്തവരുടെയും എല്ലാവരുടെയും പ്രപഞ്ചബോധത്തിലുള്ള ശബ്ദത്തെ എഴുതണം. പ്രപഞ്ചബോധം എന്ന് പറയുന്നത് തന്നെ ശബ്ദത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. പരിണാമശാസ്ത്രം അനുസരിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ശബ്ദം ഇങ്ങനെ പറയുന്നതിനുള്ള കഴിവിട്ടിട്ട് അധികം കാലമൊന്നുമായി. അധികം പഴക്കമൊന്നുമില്ല. കാരണം നമ്മുടെ ഈ ശബ്ദം ഇങ്ങനെ പുറപ്പെടുവിക്കുന്നതിനുള്ള ഈ ഉള്ളിലിരിക്കുന്ന സ്വനയന്ത്രങ്ങൾ, ഇതൊക്കെ വളരെ കാലത്തെ പരിണാമത്തിന് ശേഷം രൂപപ്പെട്ട ഒന്നാണ്. നമ്മുടെ അത്രയും പരിണാമം പ്രാപിച്ചിട്ടില്ലാത്ത ജീവി വർഗങ്ങളിൽ അതുകൊണ്ടാണ് അവർക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ നമ്മളെപ്പോലെ കഴിയാത്തത്. കുരങ്ങന്മാർ അവർ കാവുന്നൊക്കെ ഒരു ശബ്ദം ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട്? അവരിൽ പരിണാമത്തിലൂടെ ഇത് രൂപപ്പെട്ട് വന്നില്ല. ഉള്ളിലിരിക്കുന്ന ശബ്ദം പുറപ്പെടുവിക്കുന്ന നമ്മുടെ ഇതെല്ലാം നാക്കും ചുണ്ടും എല്ലാം ഉള്ളിലിരിക്കുന്ന നെറുകളുൾപ്പെടെ, അത് മാത്രം പോരാ, ശബ്ദം പുറപ്പെടുവിക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താണ്? മനുഷ്യന്റെ എത്ര വികാസം പ്രാപിച്ച ഒരു തലച്ചോറ്, ബ്രെയിൻ. നമുക്കിങ്ങനെ ഒരു ബ്രെയിൻ കിട്ടിയോണ്ടാണ് നമുക്ക് ഈ ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. നമ്മൾ ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നത് നമ്മുടെ ബ്രെയിൻ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ശബ്ദിക്കാൻ പറ്റില്ല. അപ്പോ ഈ ജീവവർഗങ്ങളിൽ ഈ ശബ്ദം പുറപ്പെടുവിക്കാൻ തക്ക ഉള്ള ഫാക്കൽറ്റി ഉള്ള ബ്രെയിൻ എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമേ കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് വേറെ ആരും ശബ്ദിക്കാത്ത ഇതുപോലെ. അപ്പോൾ ആ ഒരു കഴിവ് വന്നതെന്ന് പറയുന്നത് മനുഷ്യൻ ഹോമോ വിഭാഗത്തിലേക്ക് പരിണമിച്ചതിന് ശേഷമാണ് ആ കഴിവ് വന്നത്. ഹോമോ ഇറക്ടസ്, അവരൊന്നും ശരിക്കും ഇതുപോലെ ശബ്ദിച്ചില്ല. നമ്മൾ ശബ്ദിക്കും പോലെ നിയാണ്ടർത്താല് പോലും നമുക്ക് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അവർക്ക് പോലും ഇത്രയും ശേഷിയില്ലായിരുന്നു ശബ്ദം. അത് കഴിഞ്ഞ് വന്ന ഈ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന വർഗം വന്നപ്പോഴാണ്, ഹോമോയിൽ തന്നെ പല വിഭാഗങ്ങളിൽ, അപ്പോഴാണ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ശബ്ദം ഉപയോഗിച്ച് ആശയവിനിമയം ചെയ്യും. കാരണം ശബ്ദം ഉപയോഗിച്ച് ആശയവിനിമയം പക്ഷികളും മൃഗങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ മനുഷ്യനുള്ള ഈ സിദ്ധി എന്ന് പറയുന്നത് വേറെ ആർക്കും പരിണാമത്തിലൂടെ കിട്ടിയില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നു, നാക്കുപയോഗിച്ച് ഈ അക്ഷരങ്ങളെല്ലാം സ്വരവും വ്യഞ്ജനവും ഒക്കെ ഇങ്ങനെ പറയാൻ പറ്റുന്നത്. എല്ലാ ഭാഷകളും, നമ്മുടെ ഭാഷയിൽ മാത്രമല്ല, ഏത് ഭാഷയിലും അത് സ്വരവും വ്യഞ്ജനവും ഒക്കെ പറയാൻ പറ്റുന്ന എന്തോ. അപ്പോൾ നമ്മൾ പ്രപഞ്ച വ്യവഹാരം, മനുഷ്യന്റെ പ്രപഞ്ച വ്യവഹാരങ്ങളോട് പ്രധാനമായിട്ടും പറയും. മറ്റ് ജീവികൾക്കും ഉണ്ട്, നമ്മുടെ പ്രപഞ്ചത്തെ കുറിച്ചുള്ള പറച്ചിലും പ്രവൃത്തിയും നമ്മുടെ ബോധവും എന്ന ശബ്ദത്തെ ആശ്രയിച്ചിട്ടാണ്. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നമുക്കങ്ങനെ ഒരു ശബ്ദം, പ്രപഞ്ചം എന്ന് പറയുന്നവർ ആ ശബ്ദത്തിലൂടെ നമുക്ക് പ്രപഞ്ചം എന്നുള്ളവർ എന്തുണ്ടാകത്തുള്ളൂ, ബോധം. അതിനടുത്ത് പ്രതിഭ എന്ന് പറയും. പ്രതിഭ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവ്, ബോധം. അതിനാണ് പ്രതിഭ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ശബ്ദം, ശബ്ദത്തിലൂടെയാണ് നമുക്ക് പ്രപഞ്ചത്തെ കുറിച്ചൊരു ബോധം ഉണ്ടാകുന്നത്. ബോധവും ശബ്ദവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബോധത്തിനനുസരിച്ച് നമുക്ക് ശബ്ദം രൂപപ്പെടുന്നു. അതുകൊണ്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നു, പുതിയ പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാക്കുന്നു. മനുഷ്യൻ മൊബൈൽ എന്ന് പറയുന്ന ഒരു സാധനം കണ്ടുപിടിച്ചു. എന്നുവെച്ചാൽ അങ്ങനെ ഒരുപാട് വസ്തുക്കൾ കൂട്ടിച്ചേർത്ത് ഒരുപാട് ദിവസം പരിശ്രമം കൊണ്ട് അങ്ങനെ ഒരു ഉപകരണം ഉണ്ടാക്കിയെടുത്തു. അപ്പോ അവനവിടെ ബോധമുണ്ട്. അത് ആ ഉപകരണം ഉണ്ടാക്കിയെടുത്തപ്പോൾ അതിനോടൊപ്പം തന്നെ രൂപപ്പെട്ടു വന്നതാണ് മൊബൈൽ എന്ന് പറയുന്ന ശബ്ദം. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മൊബൈൽ എന്ന് പറയുന്ന ആ ബോധം ശബ്ദം കൂടാതെ നിൽക്കത്തില്ല. അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. കേവലം ഒരു ബോധ ശബ്ദമില്ല, അങ്ങനെ നിൽക്കത്തില്ല. നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക, മൊബൈൽ എന്ന് പറയുന്ന ബോധമുണ്ട്, ശബ്ദമില്ല, അങ്ങനെ നടക്കത്തില്ല. ഇത് പരസ്പരം അത്രയും ബന്ധപ്പെട്ടിരിക്കുകയാണ്. മൊബൈൽ എന്ന് പറയുന്ന ആ ബോധം ഉണ്ടാകും, അപ്പൊ ശബ്ദം ഉണ്ടാകും. ഏത് നമ്മൾ പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടായാലും അവിടെ എല്ലാം ദൂരം ആ വസ്തു ഉണ്ടാകുന്നു, ബോധം ഉണ്ടാകുന്നു, ബോധമുണ്ടാകുന്നു, ശബ്ദം ഉണ്ടാകുന്നു. വസ്തു, ബോധം, ശബ്ദം, ഇത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതില് അപ്പോ ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് പ്രപഞ്ചം. ഒന്ന് വസ്തു, മറ്റൊന്ന് വസ്തുവിനെ കുറിച്ചുള്ള ബോധം, പിന്നെ അവിടെ ഉണ്ടാകുന്ന ശബ്ദം എന്ന് പറയുന്നത്. അതിൽ ശബ്ദവും ബോധവും വസ്തുവും തമ്മിലുള്ള വ്യത്യാസം. വസ്തു എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ ഉള്ളത് നമ്മൾ കണ്ടെത്തുന്നതാകാം, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നതാണ്. ഇപ്പോ പാറ, മല, വൃക്ഷങ്ങൾ നമ്മൾ കണ്ടെത്തിയാണ്, അതിനെക്കുറിച്ചൊരു ബോധമുണ്ടായി, നമ്മളൊരു ശബ്ദം കൊടുത്തു. നമ്മളെന്ന് വെച്ചാൽ എല്ലാ ഭാഷയും, മൊബൈൽ എന്ന് പറയുന്നത് അങ്ങനെയല്ല, നമ്മൾ ഉണ്ടാക്കിയെടുത്താണ്, അത് രൂപപ്പെടുത്തി എടുത്ത് അതിനെക്കുറിച്ച് നമുക്കൊരു ബോധമുണ്ടായി, നമ്മൾ തന്നെ ഒരു ശബ്ദം കൊടുക്കുന്നു. അപ്പൊ ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ബോധത്തിന്റെ സഹായത്തോടുകൂടി കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ ഭാഷകളിലും ശബ്ദം വേറെ വേറെ ആയിരിക്കും, ചിലപ്പോൾ ഒന്നുപോലെ ആയിരിക്കാം. വസ്തുവിന് മാറ്റമില്ല. ലോകത്തെവിടെ ചെന്നാലും ഇത് മൊബൈൽ തന്നെയാണ്. പക്ഷെ എല്ലായിടത്തും ചെന്നാലും ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടമുള്ള ഭാഷയിൽ പറയാം. ഭാഷ നമ്മുടെ സൃഷ്ടിയാണ്. ഭാഷയ്ക്ക് തന്നെ രണ്ട് രൂപമുണ്ട്. ഏതൊക്കെയാണ്? ശരിയാണ്. പിന്നെ രണ്ട് രൂപം എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ശബ്ദം, ഉച്ചരിക്കുന്ന ശബ്ദം, മറ്റൊന്ന് നമ്മുടെ ചിന്ത. മൊബൈൽ എന്നിപ്പോ പറഞ്ഞു, ഞാൻ പറയാതെ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കുക. മൊബൈൽ എന്ന് ചിന്തിക്കാൻ പറ്റുമോ? മൊബൈൽ എന്ന് പറയുന്ന ശബ്ദം ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ശബ്ദം പറ്റുന്നില്ലേ? ആ കഷ്ടമാണ്. ആന പറയാതെ ആന എന്ന് മനസ്സിൽ ചിന്തിക്കാൻ പറ്റുമോ? അതൊക്കെ പോട്ടെ. അച്ഛൻ, അമ്മ എന്നൊക്കെ ചിന്തിക്കാറുണ്ടോ? അച്ഛൻ, അമ്മ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അച്ഛൻ കേൾക്കാത്തപ്പം മനസ്സിൽ അച്ഛനൊന്നും വരില്ലേ? അച്ഛനൊന്നും വരില്ല. അച്ഛന്റെ പേര് ഇതുവരെ മനസ്സിൽ വന്നിട്ടില്ലേ? ആരോടും പറയുന്നില്ലേ? ഞാനിപ്പൊ ചോദിക്കുകയാണ്. എന്നോട് പറയരുത് അച്ഛന്റെ പേരെന്താ, പറയരുത്. പറയണ്ട, മനസ്സിൽ വന്നാ പേര്. അവൻ വരുമല്ലോ പേര് മനസ്സിൽ. വന്നാ മനസ്സിൽ പേര്. നമ്മൾ പറയണമെന്നില്ല, രൂപം വരും. അപ്പൊ ശബ്ദം രണ്ടു തരത്തിലാണ്. ഒന്ന് നമ്മൾ ഉച്ചരിക്കുന്നത്, പിന്നെ എന്താണ്, നമ്മുടെ മനസ്സ്. അപ്പൊ മനസ്സിൽ ശബ്ദം വരുമ്പോഴാണ് മാനസിക പ്രപഞ്ചം എന്ന് പറയുന്നത്. നമ്മുടെ മാനസിക, ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ എവിടെയാ? ജീവിച്ചിരിപ്പുണ്ടെങ്കിലും മരിച്ചു പോകാനും ഒക്കെ ഇപ്പൊ എവിടെയാ ഇരിക്കുന്നത്? ഈ സമയത്ത് എവിടെയായിരിക്കുന്നു? നമ്മുടെ മനസ്സിൽ അല്ലേ. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവിടെ കാണും, ജീവിച്ചിരിപ്പില്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ട്. മാനസിക പ്രപഞ്ചം അതാണ്. അവിടെ ഈ ശബ്ദമുണ്ട്, പക്ഷെ അത് ശബ്ദം എങ്ങനെ, മനസ്സിന്റെ രൂപത്തിലാണ്. ഇതമന്തത്തമ കൃഷ്ണം ജായേത ഭുവനത്രയം യദി ശബ്ദാഹ്വയം ജ്യോതിരാ സംസാരം നദീപ്യതേ ദണ്ഡി. വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ്, എല്ലാവർക്കും അറിയാം. ഈ ശബ്ദം എന്ന് പറയുന്നത് നമ്മൾ ഉച്ചരിക്കാനും കഴിയുന്നില്ല, നമ്മുടെ മനസ്സിൽ നമ്മൾ ഉച്ചരിക്കുന്ന ശബ്ദത്തെക്കുറിച്ചുള്ളൊരു ചിന്തയും വന്നില്ലെങ്കിൽ പിന്നെ ഈ ലോകം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്തായിരിക്കും? ഒരു ഇരുൾ, അന്ധകാരം. അന്ധകാരം എന്ന് പറയാൻ വരണമെങ്കിലും ശബ്ദം വേണം, ഇരുളെന്ന് പറയാൻ ശബ്ദം വേണ്ടേ? മനസ്സിൽ മനസ്സിൽ ശബ്ദമില്ലെങ്കിൽ ഉച്ചരിക്കണ്ട, പിന്നെ എന്താ നമുക്ക് ചിന്തയില്ല, ഉറക്കം പോലെ ആയിപ്പോ. നമ്മുടെ മനസ്സിലുള്ള ശബ്ദത്തിന്റെ വളരെ കുറച്ചേ പുറത്ത് വരുന്നുള്ളൂ. അല്ലേ, നമ്മൾ അവിടെ നിന്ന് ഇതുവരെ വരുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കാ വരുമ്പോഴും എന്തുണ്ട്? നമ്മൾ ഓരോന്ന് ചിന്തിച്ചോണ്ട് വരികയാണ്. ചിന്ത മുഴുവൻ മനസ്സിൽ എങ്ങനെയാണ് കറങ്ങി നടക്കുന്നത്? ശബ്ദരൂപത്തിലാണ്. ഇവിടെ ആരെങ്കിലും കാണുമ്പോഴാണ് നമ്മൾ ആ ശബ്ദം പുറത്തു വരുന്നു. അല്ലെങ്കിൽ ശബ്ദം എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിലിങ്ങനെ നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വാക്കുകൊണ്ട് നമ്മൾ പറയുന്ന പ്രപഞ്ചത്തെക്കാൾ എത്രയോ വലുതാണ് നമ്മുടെ മാനസിക പ്രപഞ്ചം. ഇവിടെ ഈ പറയുന്നതുമായിട്ട് ബന്ധമുള്ള കാര്യമില്ല. അത് നാദാനുസന്ധാനം എന്ന് പറയുന്ന ഒരു യോഗാഭ്യാസമുണ്ട്. ആ യോഗാഭ്യാസത്തിൽ അവര് ഒരു ശബ്ദത്തിനെ ഇങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് ആ ശബ്ദം എന്ത് ചെയ്യുന്നു, അവസാനം ഉള്ളിൽ മുഴങ്ങി പിന്നെ ആ ശബ്ദം നിശബ്ദമാകും. അതിനാണ് ശബ്ദം നിലയ്ക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ഈ ശബ്ദവുമായിട്ട് ബന്ധമില്ല. യോഗികൾക്ക് ഇവിടെ പറയുന്നത് എന്താണ്? നമ്മുടെ പ്രപഞ്ചബോധത്തെ കുറിച്ച്. അപ്പോ ആന്തരികമായ ബോധത്തിലായാലും ശരി, ഈ വസ്തുക്കൾ നമ്മൾ കാണുമ്പോഴായാലും ശരി, ഇവിടെ ശബ്ദവും നീക്കും പ്രതിഭയുമുണ്ട്. ഉള്ളിലെന്താണ് ശബ്ദം എന്ന് പറയുന്നത്? എങ്ങനെയിരിക്കും? പ്രതിഭയാണ് ഉള്ളിൽ എന്ന് വെച്ചാൽ അതും ചിന്തയാണ്. ചിന്തയാണ് പ്രതിഭയെന്ന് പറയും. ഉള്ളിലിരിക്കുന്ന ശബ്ദം എന്ന് പറയുന്നതും പ്രതിഭയാണ്. അവിടെ ശബ്ദവും അർത്ഥവും പ്രതിഭയാണ്. ഞാനിപ്പോ ഈ പദ്യം ഇപ്പൊ ഇവിടെ ചൊല്ലുന്നു, കേട്ടു. ഇത് മനഃപ്പാഠം ചെയ്തുകൊണ്ട് വരാൻ പറയുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ ഉരുട്ട് ഉരുട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തുവരുന്നു? അവിടെ എല്ലാം നമ്മുടെ ഉള്ളിൽ എന്ത് നടക്കുന്നു അത് മൊത്തമാണ് പ്രതിഭ എന്ന് പറയുന്നത്. ചൊല്ലുന്നില്ല, നമ്മുടെ ഉള്ളിൽ എന്തോ ഒക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളിത് മാനപ്പാഠം ചെയ്യുമ്പോൾ ഇതിന്റെ അർത്ഥം നമ്മുടെ മനസ്സിൽ വരും, ആ ശബ്ദങ്ങൾ വരും, വീണ്ടും അത് ആവർത്തിക്കും. ഇതെല്ലാം പ്രതിഭ. അസമയം ഞാനിപ്പോ പറയുമ്പോ കേൾക്കുന്നു, കേൾക്കുമ്പോ എന്താണ്? നമുക്ക് ശബ്ദം ഉച്ചരിച്ചില്ലെങ്കിലും ശരി, നമ്മൾ പുറമേ ശബ്ദം കേൾക്കുന്നുണ്ട്, ഉള്ളിൽ പ്രതിഭയുണ്ട്. അപ്പോ പ്രതിഭ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ നമ്മുടെ മനസ്സ്, അതുതന്നെ, അല്ലെങ്കിൽ നമ്മുടെ അറിവ്. അത് ശബ്ദം കൂടെ ചേരുന്നതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. പ്രപഞ്ച അനുഭവം എന്ന് പറയും, നമ്മുടെ അനുഭവത്തിലെ പ്രപഞ്ചം അതാണ്. ഈ പ്രതിഭ എന്ന് പറയുന്ന ശബ്ദം കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് യോഗവാസിഷ്ഠത്തിലാണ്. യോഗവാസിഷ്ഠത്തിൽ നിന്നാണ് ഗുരുവിന് ഈ ശബ്ദം ഗുരുവിലേക്ക് വന്നത്. യോഗവാസിഷ്ഠത്തിൽ ഇത് വരുന്നത് കാശ്മീരി ശൈവിസത്തിൽ നിന്നാണ്. അവിടെ ഈ ശബ്ദം കടന്നു വരുന്നത്, പിന്നെ അവിടെയാണ് അത് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് പ്രതിഭ എന്ന് പറയുന്ന ചിലർക്ക് മറ്റ് സാഹിത്യങ്ങളൊക്കെ പ്രയോഗിക്കുന്ന ശബ്ദം തന്നെയാണ്, പക്ഷെ ആധ്യാത്മിക സാഹിത്യത്തിൽ കൂടുതലും വരുന്ന വാസിഷ്ഠത്തിലാണ്. വാസിഷ്ഠ ശരിക്കും മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ സ്വാധീനം ഗുരുവിൽ എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാകും. അപ്പോ ഒരുപാടുണ്ട്. ഈ കൃതിയിൽ തന്നെ വാസിഷ്ഠത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി വരുന്നുണ്ട്. എന്നാൽ ആ മിക്കവാറും വാസിഷ്ഠത്തിന്റെ ഒരു വലിയൊരു സ്വാധീനം ഈ അദ്വൈത ദീപികയിലുണ്ട്. മിക്കവാറും എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രതിഭ എന്ന് പറയുന്ന സത്യം. പ്രതിഭ, പ്രതിഭാന, ഇതൊക്കെ എല്ലാവരും അദ്വൈതികളൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാലും ഇതെവിടുന്ന് വന്നു എന്നുള്ള പലർക്കും സംശയമാണ്. ഇതെങ്ങനെ വന്നു ഈ പ്രതിഭ എന്ന് പറയും? വാസിഷ്ഠത്തിൽ നിന്ന് വന്ന തന്നെയാണ്.